ജ്ഞാനത്തിൽ പരോക്ഷം അപരോക്ഷം എന്നൊരു ഭേദമില്ല. ജ്ഞാനം അപരോക്ഷം. വിഷയത്തിൽ ഭേദം വരുന്നത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്ന വിഷയം അപരോക്ഷ വിഷയമാണ്, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത വിഷയം ദൂരെയുള്ള ഹിമാലയം പോലെയുള്ളത് അത് പരോക്ഷമായിരിക്കുന്നു. അപ്പോൾ ഒന്ന് തന്നെ പരോക്ഷമാകാം അപരോക്ഷമാകാം, വിഷയത്തിന് രണ്ടും ആകാൻ പറ്റും. പുസ്തകം എൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് ഈ പുസ്തകം അപരോക്ഷം, പുറത്ത് മുറിയിലിരിക്കുന്ന പുസ്തകം പരോക്ഷം. ഈ വ്യത്യാസം വിഷയങ്ങളിൽ വരാം, ജ്ഞാനത്തിൽ അങ്ങനെ വരാൻ പാടില്ല. ഇവിടെ ഇപ്പൊ പറയുന്നത് സമാധി പ്രക്രിയയാണ്. ഇവിടെ വിചാരം കൊണ്ട് ജ്ഞാനം ഉണ്ടാകുന്നു. ജ്ഞാനം ഉണ്ടാകുമ്പോ എന്ത് ചെയ്യുന്നു? പ്രപഞ്ചം മറയുന്നു. എവിടെയാണ് പ്രപഞ്ചം മറയുന്നു എന്ന് പറയുന്നത്? അത് നമ്മുടെ സമാധിയിലത് സംഭവിക്കുന്നു. തത്വജ്ഞാനത്തിലാണെങ്കിൽ പ്രപഞ്ചം മറയുന്നു, കേവലം തത്വജ്ഞാനമാണ്. ഒന്നിന്റെ തത്വം അറിഞ്ഞു എന്ന് വിചാരിച്ചത് മറഞ്ഞു പോകുന്നു. ഇപ്പോ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ മള, വള, കമ്മല് എല്ലാം അത് സ്വർണമാണെന്ന് ഒരാൾ അറിയുന്നു എന്ന് പറഞ്ഞാൽ വള, കമ്മല് ഇതിന്റെയൊക്കെ തത്വം അയാൾ അറിയുന്നു. അറിഞ്ഞുകൊണ്ട് അയാളുടെ കണ്ണിൽ നിന്ന് വളയും കമ്മലും ഒന്നും മറഞ്ഞു പോകുന്നു. സ്വർണമാണെന്ന് അയാൾ അറിയുന്നു. അപ്പൊ അയാൾക്ക് രണ്ടറിവുമുണ്ട്. എന്താണ് ഇത്? ഈ വള എന്ന് പറയുന്നത് സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്. പക്ഷെ ഇതിപ്പോ സ്വർണമായിട്ടല്ല ഇരിക്കുന്നത്, ഇത് വളയായിട്ടാണ്. അപ്പോ വളയെ കുറിച്ച് അയാൾ അറിഞ്ഞാലും ഇത് വളയാണെന്നുള്ള അറിവ് അത് സ്വർണമാണെന്നുള്ള അറിവിനെ ബാധിക്കുന്നില്ല. സ്വർണം തന്നെ തിരിച്ച് ഇത് സ്വർണമാണെന്നുള്ള അറിവ് വളയാണെന്നുള്ള അറിവിനെ ബാധിക്കും. അങ്ങനെ സംഭവിക്കും. ബാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാധ കൂടുക എന്നുള്ളതാണ്. ബാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്? എന്താണ് അസത്യമെന്ന് ബോധിക്കുക, അതാണ് ബാധിക്കാന്ന്. ഇപ്പോ സ്വർണവള അത് കണ്ടിട്ട് അയാള് ബോധിക്കുന്നു ഇത് വള സ്വർണം തന്നെ. അവിടെ വള ബാധിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ, അവിടെ പ്രത്യേകിച്ച് ഒരു വള എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് സ്വർണത്തിൽ നിന്ന് വേറിട്ട്. അങ്ങനെ ഒരു തോന്നലയാക്കില്ല. ഇനി ആർക്കെങ്കിലും തോന്നുകയാണ് എന്താണോ, അല്ല ഇവിടെ ഇത് വളയാണ്, വളയെന്ന് വെച്ചാൽ സ്വർണത്തിൽ നിന്നും വേറിട്ട ഒരു സാധനമാണ്. കാരണം പറയാമോ, ഇത് സ്വർണമായിരുന്നപ്പോ ഇത് വളയായിരുന്നില്ല. ഇങ്ങനെ പണിതെടുക്കുന്നതിന് മുമ്പ് സ്വർണമായിരുന്നു, അപ്പൊ അത് വളയായിരുന്നില്ല. സ്വർണവളയുടെ കാര്യം പറയുന്നു. സ്വർണമായിരുന്നപ്പം വള ഉണ്ടാക്കുന്നതിന് മുമ്പ് അത് വളയായിരുന്നു ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ പറയാം എന്താണ്, അത് മുമ്പ് അത് വളയായിരുന്നില്ല, ഇപ്പൊ വളയായി. അതുകൊണ്ട് വേറിട്ടൊരു സാധനം ഉണ്ട് അവിടെ, സ്വർണത്തിൽ നിന്ന് വേറിട്ട് കൊണ്ട് പറയുന്നൊരു യുക്തി ഉണ്ടെന്ന്. ഇപ്പോ വളം വാങ്ങാൻ വേണ്ടി ഒരാൾ കടയിൽ പോകും, അയാൾക്ക് വളയുടെ തൂക്കത്തിനുള്ള സ്വർണം കൊടുത്ത അയാൾ വാങ്ങും. എന്തുകൊണ്ട്? അയാൾക്ക് സ്വർണം പോലെ വള വേണം. അപ്പൊ അയാൾക്ക് വേണമെങ്കിൽ പറയാം, തർക്കിക്കാം, നിങ്ങളുടെ സ്വർണം എനിക്ക് ആവശ്യമില്ല, എനിക്ക് വേണ്ട എന്താണ് വളയ. അപ്പൊ കടക്കാരൻ പറയണം, അത് അതെന്താ കുഴപ്പം, ഈ സ്വർണം നിങ്ങൾ പറയുന്ന വളയെന്ന് പറയുന്ന ഈ സ്വർണം തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ സമാധാനിക്കും. അത് പറഞ്ഞാൽ അയാൾ സമാധാനിക്കും. അയാൾ പറയും അതുപോലെ സ്വർണവും വളയൊക്കെ ഒന്നായിരിക്കും, പക്ഷെ എനിക്ക് വേണ്ടത് വളയാണ് എന്ന് പറഞ്ഞാൽ വള തന്നെ കൊടുത്തേ പറ്റൂ, സ്വർണം കൊടുത്താൽ ശരിയാവും. അപ്പൊ പിന്നെ സ്വർണവള കണ്ടിട്ട് ഒരാൾക്ക് ഇത് പറയാൻ പറ്റും, എന്താണോ സ്വർണത്തിൽ നിന്ന് വേറിട്ടൊരു വളയില്ല. അപ്പൊ സ്വർണത്തിൽ നിന്ന് വേറിട്ടൊരു വളയുണ്ടെന്ന് അങ്ങനെ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അത് അസത്യം, അത് സത്യമല്ല. സ്വർണത്തിൽ നിന്ന് വേറിട്ടൊരു വളയുണ്ടെന്ന് ഒരാൾ കരുതിയാൽ, അങ്ങനെ കരുതണമെന്നില്ല, ആരെങ്കിലും പറയുകയാണ് ഇങ്ങനെ തർക്കം കൊണ്ട് പറയാമല്ലോ എനിക്ക് വേണ്ടത് വളയാണ് സ്വർണമല്ല എന്നൊരാൾക്ക് തർക്കിച്ചിട്ട് പറയുകയാണെങ്കിൽ സ്വർണത്തിൽ നിന്ന് വേറിട്ടല്ല, സ്വർണം തന്നെയാണ്, വേറെയാണെന്ന് കരുതുകയാണെങ്കിൽ അത് ആ ബുദ്ധി അത് അസത്യമാണ്, അതിനാണ് ബാധിച്ചു പോകാന്ന്. പിന്നെ പല കാരണങ്ങളുണ്ടും പറയാം. കാരണം ആഭരണം കയ്യിൽ ഇടാൻ പറ്റത്തില്ല, അണിയാൻ പറ്റത്തില്ല, സ്വർണം കയ്യിൽ അണിയാൻ പറ്റത്തില്ല, വള കയ്യിൽ അണിയാം, അതിനൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ സാധാരണ ഒരു ബുദ്ധി, ഒരു മന്ദബുദ്ധിയായ ഒരാൾ വേണമെങ്കിൽ പറയാം അതെങ്ങനെ സ്വർണം ആഭരണമാണ്, വള കയ്യിൽ കയറ്റിയിടാം, സ്വർണം അത് പറ്റുമോ, കൈക്കകത്ത് വയ്ക്കാനല്ലേ പറ്റും, രണ്ടു ഒന്നെന്ന് എങ്ങനെ പറയും, അതിനൊക്കെ തർക്കമുണ്ട്. ഏതെങ്കിലും രീതിയിൽ സ്വർണത്തിൽ നിന്ന് വേറെയാണ് വള എന്നൊരാൾ കരുതുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും യുക്തിയിലും അത് അസത്യമാണ്, സ്വർണമേ ഉള്ളൂ. അതിന് രൂപാന്തരമൊക്കെ വന്നിട്ടുണ്ട് അവിടെ, എന്നാൽ അതിൽ സ്വർണമല്ലാതെ യാതൊന്നുമില്ല. കൂടുതലായിട്ട് അതിനകത്ത് യാതൊന്നും തന്നെ അമ്പറി അത് ഉണ്ടല്ലോ, വളയുടെ ഒരു ആകൃതി ഉണ്ടല്ലോ, ഇങ്ങനെ വൃത്തത്തിലിരിക്കുന്നു, സ്വർണത്തിലുണ്ടായിരുന്നില്ല, ഇപ്പൊ വളയിലുണ്ട്, പിന്നെ അതിൽ ഒരുപാട് ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് വേറെ ചില കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, വിലയ്ക്കും വ്യത്യാസമുണ്ട്, പണിക്കൂലി വിളിച്ചാൽ ചിലർ പണിക്കൂലി ഫ്രീ ആയിട്ടും കൊടുക്കുന്നത് സ്വർണത്തിക്കായിട്ട്. എങ്ങനെ ആയാലും സ്വർണവും വളയും ഒന്നെന്ന് പറയാൻ പറ്റില്ല, അതിന് ആകൃതിയുണ്ട്, അലങ്കാരങ്ങളുണ്ട്. ശരി, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നമ്മൾ സ്വർണത്തിൽ നിന്ന് ആകൃതിയെയും അലങ്കാരങ്ങളെയും എല്ലാം മാറ്റുക, എടുത്തു തരിക വേറെ പറ്റൂ. ആർക്ക് സാധ്യമല്ല. എന്നൊരു ആശാരി ഒരു വീട്ടിൽ പോയി, ഒരു മൺമട്ടിക്ക് എന്താണ് തുളയിട്ട് മൺമട്ടി അകത്തോട്ട് കയറ്റാൻ വേണ്ടി, അപ്പോ ചോദിച്ചു എത്ര രൂപയായി, പറഞ്ഞ അതിന് 25 രൂപ ഒരു തുളയിടുന്ന, പറഞ്ഞ് തടിയേക്കാളും കൂടുതൽ വില ആയിരുന്നു. ശരി, എന്നാ ഒരു കാര്യം ചെയ്, നിന്റെ തുളയും കെടുത്തോ, നീട്ട തുള നീ അങ്ങ് തിരിച്ചെടുത്തോ, പൈസ ഞാൻ തരുന്നില്ല, പ്രശ്നം തരൂ എന്ന് പറഞ്ഞാ തീരുമോ, ഇട്ട തുള തിരിച്ചെടുക്കാൻ പറ്റും, അതിന് അതിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ സ്വർണത്തിൽ നിന്ന് അതിന്റെ ആകൃതിയോ ചിത്രങ്ങളെയോ ഒന്നും വേർതിരിക്കാൻ പറ്റത്തില്ല. അല്ല കല്ലോ മറ്റോ പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം, സ്വർണത്തിൽ നിന്നൊന്നും വേർതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വേറിട്ടുണ്ടെന്നൊരാൾ ധരിച്ചു കഴിഞ്ഞാൽ അസത്യം എന്നൊരാൾക്ക് ധരിക്കും. ഒന്നും പറയാം, സ്വർണം സത്യം, വള അസത്യം എന്ന് പറഞ്ഞാൽ അതാണ്. അത് സ്വർണത്തിൽ നിന്ന് വേറിട്ട് വള എന്ന് പറയുന്ന ഒന്നുണ്ട്, അല്ലെങ്കിൽ വളയിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് ധരിക്കുന്നവനോടാണ് അത് പറയുന്നത്. എന്താണ് സ്വർണം സത്യം, വള അസത്യം എന്ന് പറയുന്നത്. അവിടെ അങ്ങനെ ഒരാള് മനസ്സിലാക്കുന്നതിനാണ് പറയുന്നത് സ്വർണ്ണ സത്യമാണ്, പക്ഷെ വള ബാധിതമാണ്. വേറെയാണെന്ന് ബോധമുണ്ടെങ്കിൽ ബാധയുടെ ആവശ്യമുണ്ട്, അസത്യമൊന്നും ബോധിക്കേണ്ട ആവശ്യമുണ്ട്. തത്വത്തെ അറിയുന്നവൻ എന്താണ്, അങ്ങനെ വേറെയാണെന്നൊരു സംശയമേ ഇല്ല. അയാളെ സംബന്ധിച്ച് സ്വർണം തന്നെയാണ്, അത് വളയാക്കിയാലും കമ്മലാക്കിയാലും സ്വർണം തന്നെ. അപ്പൊ വളയുടെയും കമ്മലിന്റെയും ഒക്കെ തത്വമാണ് സ്വർണം എന്നറിയുന്നതാണ് തത്വജ്ഞാനം. തത്വജ്ഞാനിയുടെ ദൃഷ്ടിയിൽ അയാളുടെ വ്യവഹാരത്തിൽ എന്ന് വെച്ചാൽ അയാളുടെ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ ഒന്നും അവിടെ വളയും കമ്മലും ഒന്നും മറഞ്ഞു പോകുന്നില്ല. അത് സ്വർണമാണെന്നറിഞ്ഞാലും മറയുന്നില്ല. പക്ഷെ അവിടെ ബാധിതം എന്ന് പറയാം, ആരെങ്കിലും അത് വേറെയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചത് ബാധിതമാണ്, പക്ഷെ മറയുന്നില്ല. ഇപ്പൊ തത്വജ്ഞാനത്തിൽ എന്താണ് ഒന്നിന്റെ തത്വം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തത്വമല്ലാത്തതുമെല്ലാം അനുഭവപ്പെടും, അതിനെ ബാധിതമായി അനുഭവപ്പെടും എന്ന് പറയും. തത്വജ്ഞാനത്തിന്റെ പ്രത്യേകത അത് ബാധിതമായി അനുഭവപ്പെടുന്നു. അതിനാണ് നേരത്തെ മരുമരിച്ചുകിടി മറ്റു ഉദാഹരണം പറഞ്ഞത്. അതേസമയം അതൊന്നും മറയുന്നില്ല. അപ്പൊ തത്വജ്ഞാനത്തിൽ മറയേണ്ട ആവശ്യമില്ല. എല്ലാ ഉദാഹരണങ്ങളും തന്നെ മണ്ണുകൊണ്ട് മൺപാത്രം ഉണ്ടാക്കിയാൽ മണ്ണാണെന്നറിഞ്ഞാൽ പാത്രം മറഞ്ഞു പോകത്തില്ല. പാത്രം മറയില്ല എന്ന് മാത്രമല്ല, പാത്രം കൊണ്ട് വെള്ളം കോരാം, പാകം ചെയ്യാം, എല്ലാ കാര്യങ്ങളും നടക്കും. ഇപ്പൊ തത്വത്തെ അറിയുന്നവന്റെ വ്യവഹാരങ്ങൾക്കും ബാധയുണ്ടാകുന്നില്ല. വ്യവഹാരം എന്ന് വെച്ചാൽ അയാളുടെ വാക്കിനോ പ്രവർത്തിക്കോ ഒന്നും അതില്ലായ്മ സംഭവിക്കുന്നില്ല. അതെന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലായ്മ ഒന്നുണ്ടാവും, അതെല്ലാം പക്ഷെ അയാൾ തത്വത്തെ അറിഞ്ഞിരിക്കുന്നു. തത്വത്തെ അറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ബ്രഹ്മവിത്തിന്റെ കാര്യം പറയുന്നത്. ദഗ്ധ്വാ ജ്ഞാനാഗ്നിനാശ്രമം ഉദ്ദേശ്യ ജഗദാംഹിതം കരോതി വിധിവത് കർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ്. അയാൾ തത്വത്തെ അറിഞ്ഞിരിക്കുന്നു, അയാളുടെ വ്യവഹാരത്തിനൊന്നും ബാധ സംഭവിക്കുന്നതിനെല്ലാം വ്യവഹാര ബുദ്ധിക്കനുസരിച്ച് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു, എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നു. അത് തത്വജ്ഞാനിയുടെ അവസ്ഥ. പക്ഷേ എവിടെയെങ്കിലും പ്രപഞ്ചം മറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് സമാധിയാണ്. തത്വജ്ഞാനം എന്ന് പറയാൻ പറ്റില്ല, പ്രപഞ്ചമേ അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ അതാണ് പറഞ്ഞത്, ഇതംവൃത്തി അഹംവൃത്തിയോടുകൂടി ചിത്തിൽ ലയിച്ചു പോകും. ചിത്ത് മാത്രമായി നിൽക്കുന്നു എന്ന് വെച്ചാൽ പ്രപഞ്ച ബോധം, അവിടെ വൃത്തി നിരോധം സംഭവിക്കും. അവിടെ പ്രപഞ്ചം മറയുന്നതുകൊണ്ട് ചിത്തവൃത്തികൾ അത് നിരോധിച്ചാൽ പ്രപഞ്ചം മറയും. ചിത്തവൃത്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രപഞ്ചം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഉറക്കം പോകും. തുടക്കത്തിൽ ചിത്തവൃത്തികളൊന്നും പ്രവർത്തിക്കുന്നില്ല, പ്രപഞ്ചം ഇല്ല, അനുഭവപ്പെടുന്നു. അപ്പോൾ നടന്നു വരുമ്പോൾ ചിത്തവൃത്തികളെല്ലാം പ്രവർത്തിക്കുന്നു, പ്രപഞ്ചം. ഇതുപോലെ തന്നെ സമാധിയിൽ സംഭവിക്കുന്നു, സുഷുപ്തി സ്വാഭാവികമായി സംഭവിക്കുന്നു, അതിന് പ്രയത്നത്തിന്റെ ആവശ്യം. സമാധി എന്ന് പറയുന്നത് അഭ്യാസം കൊണ്ട് പരിശ്രമം കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യം. പിന്നെ രണ്ടിടത്തും അനുഭവത്തിന് വ്യത്യാസമുണ്ട്. സുഷുപ്തിയിലാണെങ്കിൽ ഒന്നും അറിയുന്നു, ഇവിടെയാണെങ്കിൽ പറയുന്നു എന്താണ് ബോധോദയം ഉണ്ടാകുന്നു, പിന്നെ ആ ബോധം മറയുന്നു. അതന്നെ അവിടെ സംഭവിക്കുന്നു. സമാധി എന്ന് പറയുമ്പോ ഇവിടെ പറയുന്ന സമാധി ബോധമുണ്ടായിട്ട് ആ ബോധം മറയുന്നതാണ്. ബോധമുണ്ടാകുന്നത് സമാധിയാണ്, ബോധം മറയുന്നതും സമാധിയാണ്. അതാണ് ഇവിടെ പറയുന്ന സമാധി എന്ന് പറയുന്നത്. ഉറക്കം എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഈ ജാഗ്രത് ബോധത്തിൽ നിന്ന് വിട്ടങ്ങ് പോകുന്നു, ഏതോ ഒരു ഇരുളിലേക്ക് അങ്ങ് പോകുന്നു. അവിടെ പിന്നെ ബോധോദയമൊന്നുമില്ല, ചിലപ്പോ സ്വപ്നം കണ്ടെന്നിരിക്കും. സമാധി എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതാണ് യോഗികൾ പറയുന്ന സമ്പ്രജ്ഞാതും അസംപ്രജ്ഞാതും, അദ്വൈതികൾ പറയുന്ന സവികല്പവും നിർവികല്പവും. അത് തന്നെ യോഗികള് ഇങ്ങോട്ട് കോപ്പി അടിച്ചാണ് അദ്വൈതികൾ. സമ്പ്രജ്ഞാതെന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? സമ്യക് പ്രജ്ഞയുണ്ട്, അവർ പറയുന്ന പ്രകൃതി പുരുഷ വിവേകമുണ്ട്. അത് കഴിഞ്ഞാൽ അതും പോകുന്നു, അഭ്യാസം കൊണ്ട്. ഇവിടെ അതുപോലെ തന്നെ വിചാരം കൊണ്ട് ബോധോദയം ഉണ്ടാവും. അങ്ങനെ ബോധോദയം ഉണ്ടാകുമ്പോൾ എല്ലാം മറന്നു പോകും. ആ ബോധം എന്ന് പറയുന്നത് എവിടെയാണോ പ്രപഞ്ചത്തെ വിസ്മരിച്ചിട്ടൊരു ബോധം എന്ന് പറയുന്നത്, പ്രപഞ്ചത്തെ അറിയാത്ത ഒരു ബോധം എന്ന് പറയുന്നത്, അതാണ് സമാധിയുടെ അടയാളം. ഇതാണ് സമാധിയുടെ തുടക്കം. ആ ബോധം നശിച്ചാലും സമാധിയുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ബോധമായിരിക്കും ഉണ്ടാകുന്നത്? അഹം ബ്രഹ്മാസ്മി. ഇതിനു മുമ്പ് ഇവിടെ എങ്ങനെ വിചാരം ചെയ്യണം എന്ന് പറയുന്നു. ഇതിനു മുമ്പ് ഒരു കുടത്ത വെച്ചുകൊണ്ട് വിചാരം ചെയ്യുന്നു എന്ന് പറയുന്നു. അവസാനം എത്തിച്ചേരുന്ന തീരുമാനം എന്താണോ? ഇത് നിർഹേതുകമാണ്. നേരത്തെ പറഞ്ഞല്ലോ, പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു കാരണമില്ലാത്തതാണ്. ഇതിനൊരു പ്രത്യേകിച്ച് കാരണമൊന്നും പറയാൻ പറ്റില്ല. ആ വിചാരദശയിൽ കാനഞ്ചലം പോലെ കാണുന്നു. വിചാരം ചെയ്യാത്തവർക്ക് എന്താണോ ഇത് കാനഞ്ചലം പോലെ കാണുന്നു. വിചാരം ചെയ്തു കഴിഞ്ഞാൽ ഇത് അപ്രത്യക്ഷമാകുന്നു, ഒരു പ്രത്യേക ജ്ഞാനം ഉണ്ടാകുന്നു, താൻ ബ്രഹ്മമാണെന്നുള്ള ഒരു ജ്ഞാനം ഉണ്ടാകുന്നു സമാധിയിൽ. അപ്പോ ഇത് മറഞ്ഞു പോകുന്നു. അപ്പോ മറയുന്നതിന് അതിശയിക്കാനുള്ള കാരണം, ഇതിന് കാരണമൊന്നും ഇല്ലല്ലോ, പ്രപഞ്ചം നിർഹേതുകമെന്നാ പറഞ്ഞു. നിർഹേതുകമായിരിക്കുന്ന ഒരു കാരണമില്ലാതിരിക്കുന്നു മറഞ്ഞും പോകാം. ഒരു മരീചിക്ക് പോലെ കാരണമില്ലെന്ന് പറഞ്ഞാൽ കാരണം പലർക്കും പറയാൻ പറ്റും, പക്ഷെ യുക്തിയുക്തമായ ഒരു കാരണത്തെ സമർത്ഥിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാം, എന്തുകൊണ്ട് അങ്ങനെയാവാം, എന്തുകൊണ്ട് മറിച്ചായിക്കൂട. ഇപ്പോ ഒരു യുക്തിയുക്തമായി സമർത്ഥിക്കത്തക്ക ഒരു കാരണം ഇന്ദ്രജാലം പോലെ എന്ന് പറഞ്ഞു. ഇതെന്ത് ഇന്ദ്രജാലമാണ് എന്നാ പറഞ്ഞു. പ്രപഞ്ചത്തെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു പ്രപഞ്ചം മറഞ്ഞു പോവാം. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ്. ഈ അവസ്ഥ എത്തിച്ചേരുന്ന എന്താണ്? മനസ്സാണ്. സമാധി എന്ന് പറയുന്നത് സംഭവിക്കുന്ന എവിടെയാണ്? മനസ്സിലാണ്. ആത്മാവെന്ന് പറയുന്ന ഏകരസമാണ്, ഏക സ്വഭാവത്തിൽ എപ്പോഴും ഇരിക്കുന്നു. അവിടെ സമാധിയോ സമാധി ഇല്ലാത്തതോ അങ്ങനെയുള്ള അവസ്ഥകളൊന്നും, ഏക സ്വഭാവം. അത് സംഖ്യന്മാര് പറയുന്ന ആത്മാവും അങ്ങനെയാണ്, അദ്വൈതി പറയുന്ന ആത്മാവും അങ്ങനെയാണ്, നിർഗുണമാണ്. ആത്മാവിൽ പ്രത്യേകിച്ച് സമാധി, സമാധി ഇല്ലാത്ത അവസ്ഥ, അങ്ങനെയുള്ള ഇടപാടുകളാണ്. ഇതെല്ലാം സംഭവിക്കുന്ന ഇവിടെ മനസ്സിലാണ്. മനസ്സിൽ ഇദംവൃത്തി ഇവിടെ പറഞ്ഞല്ലോ, ഇദംവൃത്തി പോകുന്നു, പിന്നീട് ശേഷിക്കുന്ന അഹംവൃത്തിയാണ്. അഹംവൃത്തിയും പോകുന്നു, അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം പോകുന്നു. അതും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്താണ്? പിന്നെ അവിടെ മനസ്സ് കിട്ടും. മനസ്സില്ലാന്ന് കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്താണ്? അത് ആത്മാവ് മാത്രം. അതിനെ പിന്നെ സമാധി എന്നും പറയാൻ പറ്റില്ല. ഭാഷകാരൻ സമാധിക്ക് അതുകൊണ്ടാണ് അർത്ഥം പറയുന്നത്, സമ്യക് ആധിയേത അസ്മിൻ സമാധി. എവിടെയാണോ മനസ്സ് ആധാനം ചെയ്യുന്നു, വളരെ ഏകാഗ്രമായി എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്, ആത്മാവിനെ കുറിച്ചുകൊണ്ട്, സമാധി എന്ന് പറഞ്ഞ ആത്മാവാണ്. ഈ പറയുന്ന സംപ്രജ്ഞാതോ അസംപ്രജ്ഞാതോ എന്നും ഈ ജ്ഞാനത്തെ സംബന്ധിച്ച് സമാധി അല്ലെന്നാണ് ഭാഷകാരന്റെ പക്ഷം. അതൊന്ന് ഉപാസനയെ സംബന്ധിച്ചാണ്, അത് മറ്റൊരു വിഷയമാണ് ഉപാസന. ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താണ്? സമാധിയുടെ ജ്ഞാനത്തെ കുറിച്ചും പിന്നെ ആ ജ്ഞാനം ഇല്ലാതാകുന്നതും, രണ്ടു കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ കേവലം ആത്മാവ് മാത്രമായിരിക്കുന്ന അവസ്ഥ. അപ്പൊ ഒരാൾ ഇങ്ങനെ വിചാരം ചെയ്ത് ബോധോദയം ഉണ്ടാകുന്നു, പിന്നെ ആ ബോധവും നശിക്കുന്നു. അങ്ങനെ ബോധം ഉണ്ടായാൽ ബോധം എങ്ങനെ നശിക്കും എന്നുള്ളതാണ്. അപ്പൊ സാധാരണഗതിയിൽ പറയുന്നത് ഈ ബോധം അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത് ക്ഷണികം എന്നാണ് പൊതുവെ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത്. ഒരറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു, അടുത്ത ക്ഷണം അത് നിലനിൽക്കുന്നു, അതിന്റെ ക്ഷണം നശിക്കുന്നു, വീണ്ടും ഉണ്ടാകുന്നു, വീണ്ടും ഒരു ക്ഷണം നിൽക്കും, വീണ്ടും നശിക്കും. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ അറിവ് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടായി മാറും അറിവ് ഉണ്ടാകുന്ന എന്ന് പറഞ്ഞു അതിനെ കുറിച്ചാണ്. അതുകൊണ്ട് അറിവിന് ക്ഷണികമെന്നാ പറയുന്നു. പിന്നെ താർക്കികന്മാരും മറ്റും കുറച്ചുകൂടി നീണ്ട അറിവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അപേക്ഷ ബുദ്ധി എന്നൊക്കെ പറഞ്ഞു. മറ്റൊരു വിഷയമാണ്, പൊതുവെ സ്വീകരിച്ചിരിക്കുന്ന ഇതാണ്. ഇനി ഞാൻ ഈ പുസ്തകത്തെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു, എന്റെ ഇന്ദ്രിയ അർത്ഥ സന്നിവേഷം. അപ്പൊ എനിക്ക് പുസ്തകത്തെ കുറിച്ച് കൂടുതൽ സമയം അറിവ് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ധാരാവാഹിക ബുദ്ധി എന്ന് പറയും. എന്നുവെച്ചാൽ ബുദ്ധി ഒരു ധാരയായി ഉള്ളിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കും. എന്നാലും അവിടെ അതിന്റെ ഉത്പത്തി സ്ഥിതി ക്ഷണ നാശം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ജ്ഞാനമുള്ളിൽ ഉണ്ടായാലും അത് നശിക്കാം, വീണ്ടും ഉണ്ടാകാം ധാരാവാഹികമായി. എന്നാലും അത് ജ്ഞാനം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഉള്ളിൽ? ഇപ്പോഴും അങ്ങനെ തന്നെ ഏത് സമയത്താലും ശരി ധാരാവാഹികമായി ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ജ്ഞാനം ഉണ്ടാകുന്നു, വേറൊരു ജ്ഞാനം അടുത്തുണ്ടായിട്ട് ഇത് നശിച്ചു പോകുന്നു, അങ്ങനെ സംഭവിക്കാം. വിരോധവൃത്തി എന്ന് പറയും. ഇപ്പോ എനിക്ക് നല്ല സുഖം തോന്നുന്നു, അടുത്ത നിമിഷം ഒരു വേദന വരും, സുഖം അവിടെ പോയിട്ട് ഉടനെ ദുഃഖവൃത്തി വരും. ഇതൊക്കെ അനുഭവത്തെ നിരീക്ഷിച്ച് പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അനുഭവം അങ്ങനെയാണ്, ഒരനുഭവം എത്ര സമയം നിൽക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. സുഖത്തിന് വിപരീതമായൊരു വൃത്തി വന്നാൽ സുഖം വരും, ദുഃഖത്തിന് വിപരീതമായൊരു വൃത്തി വന്നാൽ സുഖം വരും. മാനം അപമാനം ഇങ്ങനെയുള്ള വൃത്തികളെല്ലാം ഉള്ളിൽ ഉണ്ടാകുന്നു, നശിക്കുന്നു, വീണ്ടും അത് തന്നെ ഉണ്ടാകാം, അല്ല മറ്റൊന്നുണ്ടാകാം. അതിന് പലതിനും കാരണം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. അതുകൊണ്ട് പറയുന്ന കാരണങ്ങൾ എന്ത്? കാരണം കണ്ടുപിടിക്കാൻ വയ്യാത്തതിനെല്ലാം പറയുന്ന കാരണം എന്താണ്? ഇതാണ് അദൃഷ്ടം. എന്തോ ഒരു കാരണമുണ്ട്, അദൃഷ്ടം, അപൂർവം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു കാരണം കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സമാധിയിലെ സമാധി ജ്ഞാനം ഉണ്ടായാലും ചിലരൊക്കെ വെറുതെ പറയും, എന്താണ് ഞാൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെക്കൻഡ് എനിക്ക് എന്തോ ഒരു ഇതുണ്ടായി, പക്ഷെ ഒരു സെക്കൻഡ് നിന്നുള്ളൂ, പിന്നെ അങ്ങ് പോയി. ഇല്ലേ, വെറുതെ തട്ടിവിടുന്ന ഒന്നും ഉണ്ടായില്ലെന്നങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണമല്ലോ, അതുകൊണ്ട് പറയും ഒരു സെക്കൻഡ് എന്തെന്നുകൊണ്ടൊരു സ്വാമി പറയുന്നു. കുറെ മണിക്കൂറൊക്കെ ഇരുന്ന് ധ്യാനിക്കുന്നു, ഒരു സെക്കൻഡ് എന്തോ ഒരു ഇതുണ്ടായി, പിന്നെ അടുത്ത സെക്കൻഡ് ഇല്ല. വെറുതെ പറയുന്നുണ്ട്, ഒരു സ്വയം ഒരു സന്തോഷത്തിന് വേണ്ടി പറയുന്നതാണ്. അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കത്തില്ല, ഈ സമയം നീ ഒരു വാഴ വെച്ചിരുന്നെങ്കിൽ ഒരു കൊലയെങ്കിലും വെട്ടാൻ മതി. ഏത് സമയം ഞാൻ ധ്യാനിച്ചോണ്ടിരിക്കുന്നു, അതുകൊണ്ട് പറയും ഞാൻ കുറെ സമയം ധ്യാനിച്ചപ്പോ ഒരു സെക്കൻഡ് എന്തോ ഉണ്ടായി. അതുപോലെ തന്നെ ഇവിടെയും പറയുന്നത് ജ്ഞാനം ക്ഷണികമാണ്. അപ്പൊ ഒരു ആൾക്ക് സമാധി ജ്ഞാനം, സമാധിയിൽ ഇങ്ങനെ ജ്ഞാനം ഉണ്ടായാലും എത്ര സമയം നിൽക്കും, എത്ര സെക്കൻഡ് നിൽക്കും, മണിക്കൂർ നിൽക്കും എന്നും പറയാൻ പറ്റില്ല. അതെന്ത് ചെയ്യാം, വിരോധവൃത്തി, സമാധിയുടെ വിരോധവൃത്തിയാണ് ജാഗ്രത വൃത്തി. ഈ ജാഗ്രത് ബോധം സുഷുപ്തിയിൽ നിന്നെങ്ങനെയാണോ ജാഗ്രത് ബോധം വന്ന് സുഷുപ്തി നഷ്ടപ്പെടുന്നത്, അവിടെ സമാധിക്ക് വിരോധിയായിട്ട് എന്ത് വരാം? എന്ന് വെച്ചാൽ അവിടെ അഹം ബ്രഹ്മാസ്മി ഇങ്ങനെ ബോധം ഉണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് വിശപ്പ്, ദാഹം, അടുക്കളയുടെ ഓർമ്മ വരും. പിന്നെ അഹം ബ്രഹ്മാസ്മി പോയിട്ട് എന്താവും, പൊട്ട് വരാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇതിനൊന്നും സ്ഥിരതയില്ല. അപ്പൊ ഞാൻ നശിച്ചു പോവാം. ഇനി അങ്ങനെ ഒരു ഞാൻ നശിച്ച് വേറെ ഞാനും ഉണ്ടാകാതിരുന്നാലോ? അങ്ങനെയും സംഭവിക്കാം, മറ്റൊരു ഞാനും വരുന്നില്ല, അതങ്ങ് നശിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനാണ് പറയുന്നത് കേവലം ചിത്ത് മാത്രമായി നിൽക്കുന്നു എന്ന് പറയുന്നു. അത് എത്ര സെക്കൻഡ് നിൽക്കും, എത്ര മാത്രം, എത്ര സമയം നിൽക്കും, എന്താ കാരണം, അതിനെല്ലാം പറയുന്നത് സംസ്കാരം. ഒരാൾ വളരെ കാലം ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ സംസ്കാരം ദൃഢമായിരിക്കുന്നോണ്ട് ആ ജ്ഞാനം തുടരെ ഉണ്ടാകാം, അല്ലെങ്കിൽ നശിച്ച് പിന്നെ ഉണ്ടാകാതിരിക്കാം. അത് എന്തുവേണോ സംഭവിക്കാം, അങ്ങനെ സംഭവിക്കാമെന്നാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്. പിന്നെ അങ്ങനെ ഒരു വൃത്തിയെ നിരോധിക്കണം. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ വൃത്തിയെ നിരോധിക്കണമെന്നുള്ള ഇച്ഛയോടുകൂടി അയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അയാളുടെ ആ നിരോധശക്തി കൊണ്ട് അതും നശിച്ചു പോകുന്നു. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കും, ഇതെല്ലാം വ്യാഖ്യാനങ്ങളാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങളെ മുൻനിർത്തിയുള്ള വ്യാഖ്യാനങ്ങളാണ് ഈ പറയുന്നത്. സമാധിയെ വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്, യോഗികളായാലും ശരി അദ്വൈതികളായാലും ശരി. അപ്പൊ അവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അങ്ങനെ ഒരു സമാധിയിൽ ജ്ഞാനം ഉണ്ടാകുന്നു, ആ ജ്ഞാനം അപ്രത്യക്ഷമാകുന്നു. അതുകൊണ്ടാണ് എന്താണ് ഇവിടെ നിർവാണ ദർശനത്തിൽ പറയുന്നത്, എന്താണ് നിർവാണം ദ്വിധം, എന്താണ് എന്നാണ്. നിർവാണം ദ്വിവിധം പ്രോക്തം അശുദ്ധം ശുദ്ധമേവച ശുദ്ധം നിർവാസനം പ്രോക്തം അശുദ്ധം വാസന. ആർക്കും ഒന്നും ഓർമ്മയില്ല. നിർവാണം ദ്വിവിധം ശുദ്ധം അശുദ്ധം ചെയ്ത് തത്രയൻ ശുദ്ധം നിർവാസനം പ്രോക്തം. അത് ശുദ്ധത്തേണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബ്രഹ്മവിത്ത് അതിശുദ്ധത്തേണം മൂന്നായി പറഞ്ഞിരിക്കുന്നു. എന്താണ് വരൻ മരിയൻ മരിഷ്ഠൻ? ഇത് മൂന്നുമാണ് അതിശുദ്ധ നിർവ്വാണം. ഈ അതിശുദ്ധ നിർവ്വാണത്തിലാണ് ഇവിടെ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. എന്തുകൊണ്ട്? അവിടെ ആ യോഗി അവിടെ സമാധിയിലിരിക്കുന്നു, പിന്നെ സമാധിയിൽ നുണരുന്നു, വീണ്ടും സമാധിയിൽ പോകുന്നു, വീണ്ടും സമാധിയിൽ നുണരുന്നു. അങ്ങനെ പോയും വന്നു വരുന്നിരുന്നു. ഒടുവിൽ എന്തുവരുന്നു? വരിഷ്ഠനാകുന്നു. എന്ന് വെച്ചാൽ പിന്നെ വരുന്നില്ല, തിരിച്ചു വരുന്നില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നു. സ്വയം വേത്തി കിഞ്ചിന്ന വേദി ധോപി തഥയോയ സവരിഷ്ഠ സദാ വൃത്തിശൂന്യോയം ബ്രഹ്മകേവലം. അവിടെ വൃത്തിയേയില്ല. ആ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് എത്തിക്കുന്നത്. അവിടെ പറഞ്ഞ വൃത്തിശൂന്യനായിരിക്കുന്ന ആ അവസ്ഥ, വൃത്തി ഉണ്ടായി നശിക്കുന്നതല്ല, വൃത്തിയേയില്ല, അങ്ങനെ എത്തിച്ചേരും എന്നാണ് അവിടെ പറയുന്നത്. വരിയാൻ അങ്ങനെയല്ല, അയാൾ പോകുന്നു തിരിച്ചു വരുന്നു. അന്യേന വേദിതോ വേത്തി വേത്തി സ്വയമേ വരാൻ, അങ്ങനെയും വരാം, സ്വയം അങ്ങനെ തന്നെ ഇരിക്കുന്നു. എന്താണ് അന്യൻ ബോധിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, അന്യൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും നിമിത്തങ്ങൾ കൊണ്ട് അയാളെ സമാധിയിൽ നിന്ന് വിട്ടുവരാം എന്നുള്ളതാണ്. ഒരാള് തന്നെ വേണമെന്നില്ല. സമാധിയെ, സമാധിക്ക് ഭ്രംശം വരുന്ന എന്തെങ്കിലും ഒരു ശക്തമായ നിമിത്തം ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒരാള് അടുത്തിരുന്നിട്ട് സ്വാമി സ്വാമി എന്ന് വിളിച്ചാൽ സമാധിയിൽ നിന്ന് ഇങ്ങോട്ട് വരാമെന്നുണ്ടെങ്കിൽ ഒരു കാക്കയിരുന്ന് കരഞ്ഞാലും വരാമല്ലേ, പട്ടി കുറച്ചാലും മതി, മനുഷ്യൻ തന്നെ വിളിക്കണമെന്നുണ്ടോ? എന്നിട്ട് പട്ടിയൊന്ന് കുറച്ചു കഴിഞ്ഞാൽ സമാധിയിൽ നിന്ന് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതാണ് വരാം. അത് അന്യൻ എന്ന് പറയുന്ന അതാണ്. എന്തെങ്കിലും ഒരു നിമിത്തം കൊണ്ട് എന്ത് ചെയ്യുന്നു? സമാധി നിന്ന് ഉണർന്നു വരാം. അതും കഴിഞ്ഞ് പിന്നെ അതാണ് അതിശുദ്ധം. അവസാനം എന്തെത്തുന്നു? തിരിച്ചു വരാത്ത രീതിയിലാവും. ബ്രഹ്മ കേവലം, ഇവിടെ പറയുന്നു കേവലം ചിത്ത് മാത്രമായി നിൽക്കുന്നു. അതാണ് സമാധിയുടെ അവസാനം. സമാധി ശീലിച്ച് ശീലിച്ച് ശീലിച്ച് അവസാനം സമാധി ഇല്ലാതായി തീരുന്ന അവസ്ഥ. അപ്പോ അയാൾ എന്ത് ചെയ്യുന്നു? മുക്തനായിത്തീരുന്നു. പിന്നെ അയാൾക്ക് ജന്മമില്ല, അതാണ് ഇവിടെ പറയുന്നത്. പിന്നീട് അയാൾ വീണ്ടും ജനിക്കുന്നില്ല, അതോടുകൂടി കേവലം ബ്രഹ്മമായിരിക്കുന്നു. ബ്രഹ്മ കേവലം ഒന്നേ പറയാൻ പറ്റൂ, കൂടുതലൊന്നും അവനെ സംബന്ധിച്ച് പറയാൻ കഴിയത്തില്ല എന്ന്. ആ സമാധിയുടെ തുടക്കത്തെയാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞത്. Mm-hmm.